ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം അഞ്ചാം അധികരണം അഞ്ചാം സൂത്രം ഈക്ഷതേർ നാശബ്ദം എന്റെ അവസാന ഭാഗമാണ്. യഥപ്യുക്തം പ്രധാനസ്യ അനേകാത്മകത്വം മൃതാധിപത് കാരണത്വത്തേർ നാസംഹതസ്യ ബ്രഹ്മണൈതി തത്പ്രധാന ശബ്ദത്വേനൈവ തത്പ്രധാനസ്യ അശബ്ദത്വേനൈവ പ്രത്യുക്തം. നേരത്തെ പൂർവക്ഷം പറഞ്ഞ ഓരോ ആക്ഷേപങ്ങൾക്കും ഇവിടെ മറുപടി പറയുകയാണ്. കാര്യവും കാരണവും സമാന സ്വഭാവമുള്ളതായിരിക്കണം. ഇവിടെ കാര്യമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സംഘാതമായിട്ടാണ്. സംഘാതം എന്ന് വെച്ചാൽ പലത് കൂടിച്ചേർന്നു, അല്ലെങ്കിൽ നാനാരൂപത്തിലുള്ളതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതിന് സമാന സ്വഭാവമായിരിക്കണം ഇതിന്റെ കാരണം. ആ കാരണവും നാനാ സ്വഭാവത്തോടുകൂടിയ ഒരു സംഘാതമായിരിക്കണം. ബ്രഹ്മത്തെ അസംഹതമായി, ഏകമായി, അദ്വൈതമായി, നിർഗുണമായി ഒക്കെ സ്വീകരിക്കുന്നു. അല്ല, അതിനൊരിക്കലും കാരണമാകാൻ കഴിയില്ല. പ്രധാനത്തിന് കാരണമാകാം. കാരണം അത് പ്രളയകാലത്ത് സത്വരജ തമസ്സുകളുടെ സാമ്യ അവസ്ഥയിലാണ്. അപ്പോൾ അതൊരു സംഘാതമാണ്, അതിൽ നിന്ന് സൃഷ്ടി സംഭവിക്കും. സൃഷ്ടി ഒരിടത്ത് സംഭവിക്കുന്നെങ്കിൽ അതിനുള്ള ഹേതു വേണം. അപ്പോൾ ഈ നാനാരൂപത്തിലുള്ള സത്വരജസ്തമോ രൂപത്തിലുള്ള ഈ സൃഷ്ടിക്ക് ആ സത്വരജസ്തമോ രൂപത്തിലുള്ള പ്രധാനം കാരണമാക്കാം. ബ്രഹ്മത്തെ കാരണമാക്കാൻ പാടില്ല. അതിന് സമാനം പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട് അശബ്ദം അശബ്ദം എന്ന് പറയുന്നത്? അതിനൊന്നും ശ്രുതിക്ക് പ്രമാണമില്ലാതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ യുക്തികളെല്ലാം ഇനി പറയും. രണ്ടാം അധ്യായത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഇത് വരും. ഇവിടെ ഇപ്പോ പ്രധാനമായി ശ്രുതിക്ക് ശ്രുതിയിൽ അങ്ങനെ പറയുന്നില്ല. ശ്രുതിയിൽ കാരണമായിട്ട് ബ്രഹ്മത്തെയാ പറയുന്നു. അനേകത്വം പ്രധാനസ്യ അനേകാത്മകത്വം. പ്രധാന അനേകാത്മകമാണ്, അതുകൊണ്ട് മൃതാധിപത് മൃത്തുപോലെയും മറ്റും കാരണത്വപത്തി അത് കാരണമാകാൻ അതിന് യുക്തിയുണ്ട്. നാസംഹതസ്യ ബ്രഹ്മണ ബ്രഹ്മണ അങ്ങനെ ഒരു സംഘാതമല്ല, അത് പ്രപഞ്ചത്തിന് കാരണമാകത്തില്ല എന്നുള്ളത്. തത് പ്രധാനസ്യ അശബ്ദത്വേനൈവ പ്രത്യുക്തം, അത് പ്രധാനം കാരണമാണെന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടില്ല. അക്കാരണം കൊണ്ട് തന്നെ അതിനെ നിഷേധിച്ചു. യഥാതു തർക്കേണാവി ബ്രഹ്മണേവ കാരണത്വം നിർവോഢശക്തി എന്ന പ്രധാനാധീനം തഥാ പ്രപഞ്ചവിശ്വരി എന്ന വിലക്ഷണത്വദസ്യ ഇത്യവുമാതന. ഇനി രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ യുക്തി ഉപയോഗിച്ചിട്ടും അവിടെ സമർത്ഥിക്കും കാരണം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മണ ഏവ കാരണത്വം എന്നവിടെ സമർത്ഥിക്കും. എന്ന പ്രധാനാധീനം പ്രധാനമോ പരമാണുക്കളോ ഒന്നുമല്ല എന്നർത്ഥം. അവിടെ സമർത്ഥിക്കും എന്താണോ ബ്രഹ്മം നിർവികാരിയാണ്, നിർഗുണമാണ്, അദ്വയമാണ്. എന്നാലും അത് കാരണമാകാം. എന്താണോ അത് മായികമായ കാരണത്വം അതി പറയും. കൂടസ്ഥസ്യാവി മായികത്വവും കാരണത്വം. അത് കൂടസ്ഥമാണെങ്കിലും മായയെ ആശ്രയിച്ചത് കാരണമാകുന്നു. മായയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യകാരണ ഭാവത്തിനൊന്നും ദോഷമില്ല. മായാശക്തി കൊണ്ട് ബ്രഹ്മം ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് സൃഷ്ടിയായ ജഗത്തിൽ നിന്ന് അത് വിലക്ഷണം തന്നെ. പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നുണ്ട്, അതാണ് മായാശക്തി. എന്നവിടെ സമാധാനം പറയും. അടുത്ത് സൂത്രത്തിന്റെ ആമുഖമായി പറയുകയാണ്. സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ജഡമായ പ്രധാനം ജഗത്തിന് കാരണമല്ല. സങ്കല്പപൂർവകമായിട്ടാണ് സൃഷ്ടി. സങ്കല്പം ചേതനന്റെ ധർമ്മമാണ്. അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണം ചേതനാണ്. ഇതാണ് സിദ്ധാന്തം. ശ്രുതി പ്രമാണം എന്തുകൊണ്ട് പറയുന്നു? അത് ശ്രുതി എന്ന് പറഞ്ഞു തദൈക്ഷത. പ്രധാനമായി പറയുന്ന ഇത് കാരണമാണ്. കാരണം ജഗത്ത് അത് സ്വയം അതിന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ജഗത്തിന്റെ കാരണം ജഗത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റത്തില്ല. അത് അതിസൂക്ഷ്മമായ പരമാണു എന്ന് പറഞ്ഞാലും അല്ല, അത് അതീന്ദ്രിയമായിരിക്കുന്ന പ്രധാനമെന്ന് പറഞ്ഞാലും ഏതായാലും ശരി, പ്രപഞ്ചകാരണം പ്രപഞ്ചത്തിലല്ല. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? ചൈതന്യ വിലക്ഷണമായിരിക്കുന്നതാണ് പ്രപഞ്ചം. ചൈതന്യത്തെ വിടണം. ചൈതന്യം എന്ന് പറയുന്നത് പ്രപഞ്ച ദൃഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്നു. പ്രപഞ്ചം എന്ന് പറയുന്നത് ദൃശ്യത്തെയാണ് ഇവിടെ. അപ്പൊ രണ്ടിനെയും വേർതിരിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഭൗതികശാസ്ത്രത്തെ പോലെ അല്ല. അവിടെ എന്ന് വെച്ചാൽ ദൃഷ്ടാവ് ദർശനം എന്നുള്ള ഒരു ഭേദം കൂടാതെ സൃഷ്ടി, ജീവന്റെ സൃഷ്ടി, ജീവൻ എങ്ങനെ ഉണ്ടായി, ഇത്തരത്തിൽ ആണ് ചിന്തിക്കുന്നത്. പ്രപഞ്ചം ഇതിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ജീവനും ജഡവും എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ പ്രപഞ്ചത്തിൽ ജീവനെ ഉൾക്കൊള്ളുന്നില്ല. ജീവന്റെ ദൃശ്യമായിരിക്കുന്ന ജീവൻ എന്ന് പറയുമ്പോൾ ചേതനൻ, ചേതനന്റെ ദൃശ്യമായിരിക്കുന്നത് പ്രപഞ്ചം. പ്രപഞ്ചം നാനാരൂപത്തിലിരിക്കുന്നതാണ്. ചേതനൻ ഏക സ്വഭാവം, ഏകരസം. ചേതനന്റെ സൃഷ്ടിയെക്കുറിച്ചിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അത് ഭാവവികാരങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നല്ല. ചേതനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ്. അപ്പൊ അതിന്റെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ആണ് ഭൗതികശാസ്ത്രവും ഇന്നത്തെ ഭൗതികശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് വഴിക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജഗത് കാരണം എന്ന് പറയുന്നത് ചേതനപൂർവകമാണ്. അതുകൊണ്ടാണ് സങ്കല്പപൂർവകം എന്ന് പറയുന്നത്. ആണ് യഥുക്തം നാചേതനം പ്രധാനം ജഗത് കാരണം. ജഗത്തിന്റെ കാരണമായിരിക്കുന്ന ജഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒന്നല്ല, ജഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല. ജഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് അചേതനമായ പ്രധാനം. അത് അതീന്ദ്രിയമാണെന്നേ ഉള്ളൂ, പക്ഷെ അതും ജഗത്തിന്റെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണത്. പ്രകൃതിക്ക് കാരണമായിരിക്കുന്നതാണ് ഈ കാണുന്ന സ്ഥൂല പ്രകൃതി, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന സൂക്ഷ്മ പ്രകൃതി, എല്ലാം കാരണമായിരിക്കുന്നതാണ് പ്രധാനം. അത് കാരണമെന്ന് പറയുന്നതിന് നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? ഈക്ഷതൃത്വ ശ്രവണ ഈക്ഷതേർ എന്ന് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞതാണ്. ഒരു സങ്കല്പം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ചേതനൻ ഇതിന്റെ പിന്നിലുണ്ട്. ചൈതന്യ രൂപത്തിലുള്ള സങ്കല്പത്തെ തുടർന്നാണ് സൃഷ്ടി എന്ന്. അതങ്ങനെ പറയുന്നതുകൊണ്ടാണ് സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അദ്വൈതികള് ഈശ്വരനെ ജന്മാന്ത്യസ്യതഹ തുടങ്ങിയ സൂത്രങ്ങളിലും മറ്റും ഈശ്വരനെ കാരണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ സർവത്ര അത് സൃഷ്ടി കാരണമായി ഈശ്വരനെ പറയുന്നിടത്തും സൃഷ്ടിയുടെ കാരണമായി ജീവനെ പറയുന്നിടത്തും, ജീവനെയും പറയുന്നുണ്ട് സൃഷ്ടിയുടെ കാരണമായിട്ട്. ജീവന് പരിമിതികളുണ്ട്, അതുകൊണ്ട് ജീവന്റെ സൃഷ്ടി പരിമിതമാണെന്നേ ഉള്ളൂ. അവിടെയും പൂർവത്തിൽ സങ്കല്പത്തെ പറയും. അതുകൊണ്ടാണ് ചിലടത്ത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും അത് സ്വപ്നം പോലെ എന്ന് പറയും. അവിടെ എന്താണ്? സൃഷ്ടിക്ക് പിന്നിൽ സങ്കല്പങ്ങളാണ്, ചേതനന്റെ സങ്കല്പങ്ങളാണ്. ആ ചേതനന്റെ സങ്കല്പങ്ങളെ ഇവിടെ പറയും. എന്താണ് അത്? പ്രപഞ്ച അനുഭവമാണ്. സൃഷ്ടി ഇവിടെ സംഭവിക്കുന്നത് പ്രപഞ്ചത്തിന്റെ അനുഭവമാണ്, ജീവന്റെ അനുഭവമാണെന്ന്. അനുഭവത്തിലെ പ്രപഞ്ചം നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയും ജീവസൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ. അനുഭവത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി ജഗത്തിന് നിലയില്ല. ഏതുപോലെ? സ്വപ്നം പോലെ എന്ന് പറയും. സ്വപ്നം എന്ന് പറയുന്നത് കേവലമായ അനുഭവമാണ്. ജാഗ്രതും അതുപോലെ ഒരു അനുഭവമാണ്. പക്ഷെ അതിൽ സ്വപ്നം അനുഭവത്തിൽ നിന്ന് വേറെ അല്ല, കേവലം അനുഭവമാണെന്നുള്ളത് സർവസമ്മതമായ കാര്യമാണ്. എന്തുകൊണ്ട്? സ്വപ്ന അനുഭവത്തിന് ആത്യന്തികമായ ബാധ സംഭവിക്കുന്നുണ്ട് ജാഗ്രത. അതുകൊണ്ട് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ജാഗ്രത് സൃഷ്ടി ജാഗ്രത അനുഭവമാണെന്ന് അംഗീകരിക്കാൻ യുക്തി അനുവദിക്കത്തില്ല. എന്തുകൊണ്ട്? സ്വപ്ന സൃഷ്ടിയുടെ ബാധ പോലെ ജാഗ്രത് സൃഷ്ടിയുടെ ബാധ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാത്തതുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്. അതുകൊണ്ട് പറയും ഇത് സ്വപ്നമല്ല, ഇത് സ്വപ്നം പോലെ. അപ്പൊ സ്വപ്ന സദൃശമായി സ്വപ്ന സമാനമായി ഇത് സംഭവിക്കുന്നു. ജാഗ്രത അനുഭവങ്ങളുടെ ബാധ സംഭവിക്കുന്നില്ല. അത് സാധാരണ ജീവന്മാരെ സംബന്ധിച്ച് സംഭവിച്ചാൽ പറയും ആ ജാഗ്രതവും സ്വപ്നം തന്നെ. പിന്നെ തത്വദൃഷ്ടിയിൽ യുക്തിയിലൂടെയല്ല, യുക്തിയിലൂടെ സിദ്ധിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിലൂടെ സിദ്ധിക്കാം. അപ്പൊ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ എന്താണ്? ഇത് സ്വപ്നമല്ല, സ്വപ്ന സദൃശമാണ് ജാഗ്രത എന്ന് പറയും. അവിടെ സ്വപ്നത്തിൽ ഉള്ളത് എന്താണ്? സ്വപ്നബോധം, സ്വപ്ന സങ്കല്പം. ജാഗ്രതയിലുള്ളതോ ജാഗ്രത ബോധം, ജാഗ്രത സങ്കല്പം. ഇങ്ങനെയാണെങ്കിലും ജാഗ്രത സ്വപ്നത്തിന് ബാധ സംഭവിക്കുന്ന പോലെ ജാഗ്രതത്തിന് ബാധ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ജാഗ്രത സ്വപ്നമല്ല, ജാഗ്രത വേറെയാണ്. ജാഗ്രതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ജാഗ്രതത്തിന്റെ അനുഭവം നിലനിൽക്കുന്നു, ജാഗ്രതത്തിന്റെ സത്യത്വ ബുദ്ധി നിലനിൽക്കുന്നു. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജാഗ്രതത്തിലാണ്, അവിടെ സ്വപ്നത്തിന്റെ സത്യത്വ ബുദ്ധി നിലനിൽക്കുന്നില്ല. സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചുകൊണ്ടാണ്, ബോധം നിശ്ചയം അനുഭവം അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം അസത്യമാണ്. അതുപോലെ ജാഗ്രതയിൽ തന്നെ ഒരുവൻ വിചാരം ചെയ്ത് ജാഗ്രത അനുഭവം, പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഈ അനുഭവം, ആ അനുഭവത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള പരമാർത്ഥ ബുദ്ധി സത്യമല്ല എന്നൊരാൾക്ക് നിശ്ചയം വന്ന ആ സ്വപ്നം എങ്ങനെയാണോ നിശ്ചയം വരുന്നത് പോലും, ആ നിശ്ചയരൂപത്തിലുള്ള അനുഭവത്തിൽ ഒരാൾക്ക് പറയാം ഇതും ഒരു സ്വപ്നം തന്നെ, സ്വപ്നം പോലെ തന്നെ. എന്തുകൊണ്ട്? ജാഗ്രത അനുഭവത്തിലും ബാധ സംഭവിക്കണം. ബാധ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പരമാർത്ഥമല്ല, ജാഗ്രത വിഷയങ്ങൾ പരമാർത്ഥമല്ല എന്നുള്ള അനുഭവം വരണം. അത് പറയുന്നു തത്വദൃഷ്ടി. മുമ്പ് പറഞ്ഞതിന് പറയുന്നു യുക്തിദൃഷ്ടി. യുക്തിയിലൂടെയാണ് മനസ്സിലാക്കിയത്. സ്വപ്ന സദൃശമാണ് ഇതെന്ന് തത്വദൃഷ്ടിയിൽ മനസ്സിലാക്കുന്ന എന്താണ്? ഇത് അസത്യം തന്നെ, പരമാർത്ഥമല്ല. യുക്തിയിലൂടെ ഗ്രഹിക്കാൻ പറ്റില്ല. അതാണ് യുക്തിയിലൂടെ, യുക്തിദൃഷ്ടിയിലൂടെ ഗ്രഹിക്കാൻ കഴിയാത്തത് തത്വദൃഷ്ടിയിലൂടെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. അതിന് പരമാർത്ഥ വിചാരം അതാവശ്യം. പരമാർത്ഥം എന്താണെന്ന് ബോധിക്കുന്നു. രണ്ടു തരത്തിലും പറയും. ഒന്ന് പറയുന്ന എന്താണ്? പരമാർത്ഥം അല്ലാത്തത് എന്താണെന്ന് ബോധിച്ചാലേ പരമാർത്ഥം എന്താണെന്ന് ബോധിക്കാൻ കഴിയും. ഇതൊരു ചിന്താഗതിയാണ്. മറ്റൊന്നെന്താണ്? പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചാലേ പരമാർത്ഥം അല്ലാത്ത എന്തെന്ന് ബോധിക്കാൻ പറ്റും. രണ്ട് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ പറയും. ജാഗ്രതത്തിലേക്ക് വന്നവൻ പറയുന്നു സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ പരമാർത്ഥമല്ല എന്നവൻ ബോധിക്കുന്നു. അതുകൊണ്ടവൻ മനസ്സിലാകുന്നു സ്വപ്നത്തിലെ ദൃഷ്ടാവ് പരമാർത്ഥമാണ്, ആ ദൃഷ്ടാവ് തന്നെയാണ് ഇവിടെ ജാഗ്രതത്തിലിരുന്ന് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നു. മറ്റു രീതിയിലും പറയുന്നു സ്വപ്ന ദൃഷ്ടാവായ താൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ സ്വപ്നദൃഷ്ടാവായ താൻ സത്യമാണ്. പക്ഷേ ഇവിടെ തന്റെ മുമ്പിൽ സ്വപ്ന ദൃശ്യങ്ങളില്ല, അതുകൊണ്ട് സ്വപ്ന ദൃശ്യങ്ങൾ അസത്യമാണ്. അപ്പോ സ്വപ്നദൃഷ്ടാവ് സത്യമെന്ന് ബോധിച്ചത് കൊണ്ടാണ് സ്വപ്ന ദൃശ്യങ്ങൾ അസത്യമെന്ന് അനുഭവിക്കാൻ കഴിയുന്നത് ജാഗ്രതത്തിൽ. ഇത് മറ്റൊരു രീതി. ദൃശ്യത്തെ അസത്യമെന്ന് ബോധിക്കുന്നത് കൊണ്ട് ദൃഷ്ടാവിന് സത്യമെന്ന് ബോധിക്കുക, ദൃഷ്ടാവിന് സത്യമെന്ന് ബോധിക്കുന്നത് കൊണ്ട് ദൃശ്യം അസത്യമെന്ന് ബോധിക്കുക, രണ്ടു രീതിയിലും ചിന്തിക്കുക. അത് രണ്ടും എന്താണ്? അവിടെ യുക്തിയെ ആശ്രയിക്കുകയാണ്. കാരണം ഇപ്പൊ തന്റെ മുമ്പിൽ സ്വപ്നമില്ല, തന്റെ മുമ്പിലിരിക്കുന്ന ജാഗ്രതയാണ്, തന്റെ മുമ്പിലുള്ളത് സത്യ അനുഭവങ്ങളാണ്. അപ്പൊ സ്വപ്നത്തെ സംബന്ധിച്ച് അവിടെ യുക്തിയിലൂടെ നിശ്ചയിക്കുന്നു അത് പരമാർത്ഥമല്ല, പരമാർത്ഥം എന്താണെന്ന് അവിടെ ബോധിക്കുന്നു. അതുപോലെ ജാഗ്രതയിലും തത്വദൃഷ്ടിയിലൂടെ ഇത് പരമാർത്ഥമല്ല, പരമാർത്ഥം ചേതനാണ് എന്ന് ബോധിക്കുന്നു. അപ്പൊ പിന്നെ ഈ സൃഷ്ടി പരമാർത്ഥമല്ലാത്ത ഈ സൃഷ്ടിക്ക് എന്താ കാരണം പറയുന്നു? സങ്കല്പം, ദൃഷ്ടാവിന്റെ സങ്കല്പമാണ് സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ അത് എങ്ങനെയാണോ ദൃഷ്ടാവിലും ദൃശ്യത്തിലുമായിട്ട് ഉറപ്പിക്കുന്നു. ദൃഷ്ടാവ് സത്യമെന്ന് ഉറപ്പിക്കുന്നു, ദൃശ്യം പരമാർത്ഥമല്ല എന്ന് ഉറപ്പിക്കുന്നു. അതുപോലെ പ്രപഞ്ചകാരണത്തെ സംബന്ധിച്ച് അവിടെ ചേതനൻ, അവിടെ പറയും ബ്രഹ്മം എന്ന് പറയുന്നു. അത് പരമാർത്ഥമായിരിക്കുന്നു, ജഗത്ത് പരമാർത്ഥമല്ലാതിരിക്കുന്നു. ഇപ്പോൾ പരമാർത്ഥമല്ലാതിരിക്കുന്ന ജഗത്തിന് പരമാർത്ഥമായ ചേതനൻ എങ്ങനെ സൃഷ്ടികർത്താവാകും? പറയും സങ്കല്പം കൊണ്ട്. സ്വപ്ന സങ്കല്പങ്ങൾ പോലെ, സ്വപ്നം ആകെ സങ്കല്പങ്ങളാണ് എന്ന് പറയുന്നു. ഇക്കാര്യം ബോധിപ്പിക്കുന്ന ആര്? ഇവിടെ ഒന്ന് പറയുന്നു, സ്വാനുഭവത്തെ ആശ്രയിച്ച് വിചാരം ചെയ്യുക. സ്വാനുഭവത്തെ ആശ്രയിച്ച് വിചാരം ചെയ്യുന്നതിനാണ് പറയുന്ന അവസ്ഥാ ത്രയ നിരൂപണം. അവസ്ഥകളെ, തൻ്റെ തന്നെ അവസ്ഥകളെ അനുഭവത്തെ മുൻനിർത്തി വിചാരം ചെയ്ത് ബോധിക്കുക. മറ്റൊന്നെന്താണോ, ശ്രുതിവാക്യങ്ങളെ ആശ്രയിച്ച് വിചാരം ചെയ്യുക. ശ്രുതിവാക്യങ്ങളും അവസ്ഥകളെക്കുറിച്ച് തന്നെയാണ് വ്യക്തമാകുന്നത്, എന്നാലവിടെ പ്രാധാന്യ ശ്രുതിവാക്യങ്ങൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ശ്രുതിവാക്യങ്ങളെ ആശ്രയിച്ച് വിചാരം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഭൗതികമായ വിചാരം പോലെയല്ല. ആണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ള. ഈ പ്രധാനം കാരണം ചൈതന്യം ആണ് കാരണമെന്നുള്ള ഈ വിചാരത്തിന്റെ മുഖ്യമായ ഭാഗം അതാണ്. ഇപ്പോൾ പ്രപഞ്ചത്തെ ഒരു ഭൗതിക യാഥാർത്ഥ്യമായി കാണുന്നവർ പ്രപഞ്ചകാരണത്തെയും ഭൗതിക യാഥാർത്ഥ്യമായി തന്നെ കാണുന്നു. അതാണ് മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ ഭൗതികമായ അന്വേഷണം എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം ഒരു ഭൗതിക യാഥാർത്ഥ്യമേ അല്ല. പിന്നെന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത്? കേവല അനുഭവം അതാ പറയുന്നു, അതിൽ യാഥാർത്ഥ്യമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് സങ്കല്പമാണോ? അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ചേതനനാണോ? ചേതനന്റെ സങ്കല്പമാണോ? അപ്പൊ ഇതിന്റെ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കിയാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഭൗതികമായ ദൃഷ്ടിയിൽ ഇത് മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പിടികിട്ടത്തില്ല. പ്രപഞ്ച കാരണത്തെക്കുറിച്ചുള്ള ഈ വിചാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഉള്ള ചോദ്യവും സമാധാനവുമാണ്. അതിന് പ്രമാണമായി ശ്രുതിയെ സ്വീകരിച്ചിരിക്കുന്നു. ആണ് പറയുന്നത് ക്ഷുദ്രത്വ ശ്രവണ. അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഇതിന്റെ വെളിച്ചത്തിൽ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? അത് പ്രപഞ്ച യാഥാർത്ഥ്യത്തെ കാണുന്നവർക്ക് അതിൻ്റെ കാരണത്തെ അവിടെ തന്നെ കാണേണ്ടി വരും. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്വസത്തയാണ്, സ്വസ്വരൂപമാണെന്നറിയുന്നവർക്ക് പ്രപഞ്ച കാരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അതാണ് ഇവിടെ പറയുന്നത്, സങ്കല്പപൂർവകമാണ്. അപ്പം അതിനെ അംഗീകരിക്കാൻ മുമ്പും പ്രയാസമാണ്. അന്നത്തെ ഭൗതികവാദികളാണ്, ഇന്നത്തേതുപോലെ അല്ലെങ്കിൽ സംഖ്യന്മാർ. സൃഷ്ടിക്ക് കാരണം, സൃഷ്ടി ഭൗതികമാണ്, അപ്പോൾ സൃഷ്ടിക്ക് കാരണം അതിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അവർ പറയുന്നത് അത് അന്യഥാപി ഉപപദ്ധ്യത, അത് ശ്രുതി പ്രമാണം കൊണ്ടുവന്നാലും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? അചേതനേവി ചേതനവത് ഉപചാര ദർശന തദൈക്ഷത എന്നും മറ്റും പറയുന്നുണ്ടെങ്കിലും അത് ഒരു ചേതനല്ല. അവിടെ സൃഷ്ടി കാരണമായിരിക്കുന്നു, അചേതനമായ പ്രധാനം തന്നെ സങ്കല്പിച്ചു എന്നെന്തുകൊണ്ട് പറഞ്ഞു? അത് അചേതനത്തിനും അങ്ങനെ പറയാം. സങ്കല്പിക്കുന്നത് താനാണ്, തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് സങ്കല്പം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലും അചേതനമായ ജഡത്തിലും പ്രധാനത്തിലും അത് പറയാം എന്നാണ്. അപ്പോൾ മുഖ്യമായി ചേതനന് സംഭവിക്കുന്ന സങ്കല്പത്തെ ജഡമായ പ്രധാനത്തിൽ പറയുന്നതിന് ഗൗണപ്രയോഗം എന്ന് പറയുന്നു. മുഖ്യ രീതിയിലല്ല പറയുന്നത്, ഗൗണമായിട്ട് ഉപചാര ദർശന. അതിനൊരുദാഹരണം പറഞ്ഞു, യഥാ പ്രത്യാസന്ന പതിനാന നദ്യഹ കൂലസ്യ അലക്ഷ്യ കൂലം പിപതിഷതി ഇത്യചേതനേവി കൂലേ ചേതനവത് ഉപചാരോ ദുഷ്ട തദ്വത് അചേതനേവി പ്രധാനേ പ്രത്യാസന്ന സർഗേ ചേതനവത് ഉപചാരോ ഭവിഷ്യതി തദൈക്ഷത. ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം തദൈക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നു. സങ്കല്പിച്ചു, എവിടെയാ സങ്കല്പം വരുന്നത്? ഉള്ളിലാണ്. പുറമേ ഇരിക്കുന്ന മേശയ്ക്കോ കസേരയ്ക്കോ ഒന്നും സങ്കല്പിക്കാൻ വയ്യ. അത് കാഴ്ചയിൽ തന്നെ, അനുഭവത്തിൽ തന്നെ അത് ജഡമാണ്. അവിടെ ചൈതന്യത്തിന്റെ പ്രകാശം അനുഭവപ്പെടുന്നില്ല. ചൈതന്യത്തിന്റെ പ്രകാശം തന്റെ ഉള്ളിലും അല്ലെങ്കിൽ തന്നെ പോലെയുള്ള ജീവന്മാരുടെ ഉള്ളിലാണ് പ്രകാശം അനുഭവപ്പെടുന്നത്. ആ ചൈതന്യ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്, സങ്കല്പമാണ്. അതാണെങ്കിലും അചേതനമായ സ്ഥലങ്ങളിലും ചിലപ്പോൾ അത് പറയാറുണ്ട്. അതുപോലെ ശ്രുതി പറഞ്ഞാണ് അതിവിടെ പറയുന്നു. ഇവിടെ അത് പറയുന്നു, യഥാ പ്രത്യാസന്ന പതിനാന. നദിയുടെ തീരത്തൊരാൾ നിൽക്കുന്നു, നദിയിൽ നല്ല വെള്ള ഒഴുക്കുണ്ട്, വെള്ളപ്പൊക്കത്തിന്റെ സമയമാണ്. ശക്തമായിട്ട് മഴ പെയ്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നദിയുടെ രണ്ട് തീരങ്ങളും ഇടിഞ്ഞു വീഴും. ആ വെള്ളപ്പൊക്കത്തിന്റെ ശക്തിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നദിയിൽ ആ തീരങ്ങൾ ഇടിയുന്ന കണ്ടുകൊണ്ട് പറയുകയാണ്, ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് അടർന്നടർന്ന് വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, ദാ ഇത്രയും ഭാഗം വീണു കഴിഞ്ഞു, അടുത്തത് വീഴാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അത് വീഴുന്നു, അത് വീഴാൻ തുടങ്ങുകയാണ്, അത് വീഴാനായിട്ട് ആരംഭിക്കുകയാണ്, അതിപ്പോൾ വീണു പോകും. അപ്പം ആ വീഴ്ചയെക്കുറിച്ച് കാണുകയാണ്. കണ്ടുകൊണ്ട് പറയുന്നത് എന്താണോ, അത് വീഴാൻ തുടങ്ങുകയാണ്, ഇപ്പോൾ അത് വീണു പോകും. അപ്പോൾ അതിൽ അത് വീഴുന്നതിന് വേണ്ടി തുടങ്ങുക, ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ചേതനൻ എന്നതുപോലെ അത് സങ്കല്പിച്ച് വീഴാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് പ്രയോഗിക്കുന്നത്. പിപതിഷതി എന്ന് പറഞ്ഞാൽ അത് വീഴുന്നതിന് ആഗ്രഹിക്കുന്നു എന്നാണ്. സാറിന് പറയാറുണ്ട്, വാസ്തവത്തിൽ അത് ആഗ്രഹിക്കുന്നു എന്നല്ല, വെള്ളം ഒഴുകുന്നുണ്ട്, അത് വീഴുകയാണ്. പക്ഷെ കാണുന്നവൻ പറയുന്നു, അങ്ങനെ ഒരാരംഭം ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അവിടെ ഈ സങ്കല്പം നടക്കുന്ന പോലെ പറയുകയാണ്. വീഴുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നൊരു സങ്കല്പമുണ്ട്, അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ക്രിയ സംഭവിക്കുമ്പോൾ ആ ക്രിയയ്ക്ക് പിന്നിലൊരു ചേതനന്റെ സങ്കല്പമുണ്ടാവും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒരാൾ പറയുന്നത്, ആ കൂലം തീരം പിപതിഷതി, വീഴാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഒരു പ്രവൃത്തിയുടെ തുടക്കം അവിടെ കാണുന്നു, അതിന്റെ പിന്നിൽ സങ്കല്പമുണ്ടെന്നൊക്കെ വെറുതെ പറയുന്നു. അങ്ങനെയൊന്നുമല്ല, അത് ഒരു ജഡമായ പ്രവൃത്തിയാണ്. പക്ഷെ ഒരാൾ അങ്ങനെ പറയാറുണ്ട്, അതാണ് പ്രത്യാസന്ന പതനതാം നദ്യഹ കൂലസി അലക്ഷ്യ. ആ നദിയുടെ തീരം ഇടിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ട് കൂലം പിപതിഷതി, അതാ മറിഞ്ഞു വീഴാൻ ആഗ്രഹിക്കുന്നു. അത്യചേതനേവി കൂലേ, വാസ്തവത്തിൽ ജഡമാണ് തീരം, മൺതിട്ട, കൂലം എന്ന് പറയുന്നത് മൺതിട്ടയാണ്. ചേതനവത് ഉപചാരോദിഷ്ട, അത് ചേതനല്ലെന്നതുപോലെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അപ്പോ ജഡമായ ഒന്നിൽ ചേതനനിൽ എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ കാണാറുണ്ടത് ഭാഷാപ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാറ്റ് വീശാൻ തുടങ്ങുന്നു, മഴ പെയ്യാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാം അവിടെ അങ്ങനെ ഒരു സങ്കല്പമുണ്ടെന്നാണ്. താൻ ഒരു പ്രവൃത്തി തുടങ്ങുന്നത് പോലെ അതും തുടങ്ങുകയാണ്. അതിന്റെ പിന്നെ താനൊരു പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്റെ ഉള്ളിൽ സങ്കല്പം വരുന്നത് പോലെ അതിന്റെ ഉള്ളിൽ ഒരു സങ്കല്പം വന്നത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എന്ന തരത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഭാഷയിൽ അങ്ങനെ ഒരു ആന്തരികമായ ഒരു അർത്ഥത്തെ വിവക്ഷിച്ച് സംസാരിക്കാറുണ്ട്. തീ കത്താൻ തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. അവിടെയും തന്നെ താൻ തന്റെ പ്രവൃത്തികൾ തുടങ്ങുന്നത് പോലെ അവിടെയും ആരോ തുടങ്ങുന്നു എന്നാണ്. എന്ന് വെച്ചാൽ തുടങ്ങണമെങ്കിൽ അവിടെ സങ്കല്പം വേണം. തനിക്ക് സങ്കല്പിക്കാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇത് സർവത്ര അചേതനമായ വസ്തുക്കളിലെല്ലാം അങ്ങനെ ഒരു പ്രവൃത്തിയുടെ ആരംഭത്തെ കുറിക്കുന്നു. അതിന്റെ പിന്നിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൈതന്യമുണ്ട്. ഇത്തരത്തിൽ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ജഡത്തിൽ സർവത്ര പ്രയോഗിക്കാറുള്ളത് പോലെ ശ്രുതി പറയുന്നുള്ളൂ എന്നാണിവിടെ പറയുന്നത്. അതിന് ഉപചാരപ്രയോഗം, ഗുണപ്രയോഗം എന്ന് പറയും. അചേതനെ കൂലേ ചേതനോ ഉപചാരോദുഷ്ട അചേതന പ്രധാനെ പ്രത്യാസന് സർഗേ ചേതനോ ഉപചാരോ ഭവിഷ്യത്. അതുകൊണ്ട് ജഡമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലിരിക്കുന്ന പ്രധാനത്തിലും തദൈക്ഷത എന്ന് ഗൗണമായ ഒരു പ്രയോഗം ആണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. അത് പുരുഷനെ കുറിച്ചല്ല, പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചേതന ഉപചാരോ ഭവിഷ്യതീതി തദൈക്ഷത, അതാണ് തദൈക്ഷത എന്ന് പറഞ്ഞത്. വീണ്ടും പറയുന്നു, യഥാലോകേ കശ്ചിത് ചേതന സ്നാത്വാ ഭുക്ത്വാ ചാപരാനേ ഗ്രാമം രഥേന ഗമിഷ്യാമി തീക്ഷിത്വ അനന്തരം തഥൈവ നിയമേന പ്രവർത്തതെ. അതിന് കാരണം പറയുന്നു. കാരണം ഈ ചേതനത്തിൽ എങ്ങനെയാണോ പ്രവൃത്തി കാണുന്നത്, നിയമപൂർവകമായ പ്രവൃത്തി. നിയമപൂർവം എന്ന് വെച്ചാൽ ഒന്നിനെ തുടർന്ന് മറ്റൊന്നും, അതിനെ തുടർന്ന് മറ്റൊന്നും. അങ്ങനെ ഒരാൾ സങ്കല്പിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം, അതിനു മുമ്പ് ഒന്ന് ഭക്ഷണം കഴിക്കണം, പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം, കുളിച്ച് ഭക്ഷണം കഴിച്ച് എങ്ങനെ പോകും, രഥം ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ ഒരു ചേതനൻ സങ്കല്പിക്കുന്നു ഇരുന്നു. അപ്പൊ സങ്കല്പിച്ചിട്ട് പ്രവർത്തിക്കുന്നിടത്ത് എന്താ കാണുന്ന, ആ പ്രവൃത്തിക്ക് ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. അങ്ങനെ അയാൾ ആദ്യം കുളിക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ രഥത്തെ വിളിക്കുന്നു, പിന്നെ അതിൽ കയറി യാത്ര ചെയ്യുന്നു, പിന്നെ ഗ്രാമത്തിലെത്തിച്ചേരുന്നു. ഇതാണ് വ്യവസ്ഥ. അപ്പോൾ വ്യവസ്ഥാപിതമായി സങ്കല്പിക്കാൻ കഴിയുന്നതുകൊണ്ട് വ്യവസ്ഥാപിതമായി പ്രവൃത്തി നടക്കുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ നിയമപൂർവകമാണെങ്കിൽ അവിടെ ഊഹിക്കണം അതിൻ്റെ പിന്നിൽ അതുപോലെ നിയമബദ്ധമായൊരു സങ്കല്പം നടന്നിരിക്കുന്നു എന്ന് നമ്മൾ ഊഹിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, യഥാലോകെ നാട്ടിൽ കാണാറുണ്ട്, ചേതന ജീവൻ സ്നാത്വ ഭുക്വ ചപരാനെ ഗ്രാമ രഥേന ഗമിഷ്യാമി. കുളിച്ച് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അടുത്ത ഗ്രാമത്തിലേക്ക് രഥത്തിൽ സഞ്ചരിക്കാം, ഇതീക്ഷിത്വ എന്നെല്ലാം സങ്കല്പിച്ചിട്ട് അനന്തരം പിന്നീട് തഥൈവ നിയമേന പ്രവർത്തിത്തെ, അതുപോലെ തന്നെ നിയമപൂർവകമായി പ്രവർത്തിക്കുന്നുണ്ട്. തഥാ പ്രധാനമവി മഹദാദ്യാകാരേണ നിയമേന പ്രവർത്തിത്തെ, അതുപോലെ തന്നെ പ്രധാനത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് കാണുന്നത്. അവിടെയും വ്യവസ്ഥാപൂർവകമായി നിയമപൂർവകമായാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനം ആദ്യം അങ്ങ് തന്മാത്രകളാകുകയല്ല, പിന്നൊരു വ്യവസ്ഥയുണ്ട്. എന്താണ് അത്? മഹത്വത്വം, പിന്നെ അഹന്തത്വം, പിന്നെ തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് തുടങ്ങി ഒരു ക്രമബദ്ധമായി തന്നെയാണ് പ്രവൃത്തി കാണുന്നത്. അങ്ങനെ ഒരു ക്രമബദ്ധമായ പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ, പ്രധാനത്തിൽ കാണുന്നുണ്ടെങ്കിൽ, ആ പ്രധാനത്തിൽ തന്നെയാണ് ആ ഈക്ഷണം സങ്കല്പവും വന്നിരിക്കുന്നത്. അയ്യോ, ജഡമായ പ്രധാനത്തിൽ എങ്ങനെ സങ്കല്പം വരും പറയാം? അവിടെ സത്വഗുണമുണ്ട്, സത്വഗുണമുള്ളതുകൊണ്ട് അതവിടെ സംഭവിക്കാം. അപ്പോൾ ചൈതന്യത്തെ, ബോധത്തെ ആശ്രയിച്ച് സൃഷ്ടിയിൽ വ്യവസ്ഥിതികൾ സംഭവിക്കത്തുള്ളൂ, നിയമവ്യവസ്ഥിതികൾ. സൃഷ്ടിയിൽ നിയമവ്യവസ്ഥിതി കാണുന്നുണ്ട് എന്നാണ് അത് ഓർക്കണം. ഈ സംഖ്യന്മാരും ഒരു സാമ്യാവസ്ഥ, ആ സാമ്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടി, അതിനൊരു വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ ജീവന്റെ അവസ്ഥാത്രയത്തെക്കുറിച്ച് കൂടി നിരൂപണം ചെയ്തിട്ടാണ്. ജീവൻ ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് വരുന്നത് കണ്ടിട്ടാണ്. എങ്ങനെയാണ് ഒരു ജീവൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തേക്ക് മാത്രമല്ല, ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഈ അവസ്ഥകളെല്ലാം മാറി മാറി വരുന്നത് കണ്ടിട്ടാണ്. അത് വിശേഷിച്ചും എങ്ങനെ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് സുഷുപ്തിയിൽ എന്താണ് അവിടെ നിശ്ചലമായ അവസ്ഥ, സാമ്യാവസ്ഥ, സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ. അത് കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടെ ബുദ്ധിതത്വം, പിന്നെ അഹന്തത്വം, പിന്നെ ജാഗ്രതത്തിലെ അനുഭവങ്ങൾ, അവിടെ മനസ്സും ഇന്ദ്രിയങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അവിടെ അറിവിന് വിഷയമാകുന്നു, ചർച്ചയ്ക്ക് വിഷയമാകുന്നു. അപ്പോൾ ഇതിന് സമാനമായി സമഷ്ടി ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അവരും ചിന്തിച്ച് എത്തിയതിന് ഒരു ദൃഷ്ടാന്തം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ സൃഷ്ടിക്ക് മുമ്പ് അചേതനമായ ഒരവസ്ഥയായിരുന്നു. സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് ജാഗ്രതയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജഡമായ ഒരവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്, ഒന്നും അറിയാത്ത അവസ്ഥ. അതുകൊണ്ടാണ് അതിനെ ജഡമെന്ന് പറയുന്നത്, കിഞ്ചിത് അവൈദേശം എന്ന് പറയുന്നു. പക്ഷെ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എല്ലാം പ്രകടമാകുകയും ചെയ്യുന്നുണ്ട്. അഹം വരുന്നുണ്ട്, മനസ്സ് വരുന്നുണ്ട്. പക്ഷേ അതിനൊരു സാമ്യാവസ്ഥയെ സ്വീകരിച്ചിട്ട് വരുമ്പോൾ, സൃഷ്ടിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. ഒരേ രീതിയിൽ തന്നെയാണ് എല്ലാ ജാഗ്രതകളും കടന്നു വരുന്ന, ഒരേ രീതിയിൽ തന്നെയാണ്. എങ്ങനെ? അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ കാരണത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്. അപ്പൊ അതുപോലെ ഈ പ്രധാനത്തിൽ സംഭവിക്കണം. അത് പ്രധാനം, മഹത്തത്വം, അഹന്തത്വം എന്നിങ്ങനെ പരിണമിക്കുന്നു എന്നാണ്. അപ്പോൾ ആ നിയമം കാണുന്നത് കൊണ്ട് അവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത്, ആ സങ്കല്പവും മറ്റും സംഭവിക്കുന്നത് പ്രധാനത്തിൽ തന്നെയാണ്. തഥാ പ്രധാനമപി മഹതാദ്യാകാരേണ നിയമേന പ്രവർത്തതേ. പ്രധാനവും മഹതാദി രൂപത്തിൽ, മഹത്തത്വ അഹന്തത്വ രൂപത്തിൽ വ്യവസ്ഥിതമായ രീതിയിൽ പരിണമിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചകാരണം പ്രപഞ്ചത്തിൽ തന്നെ എന്നാണ്. തസ്മാ ചേതന ഉപചര്യത, ആ നിയമം കാണുന്നുണ്ട്. ചേതനിലെ സങ്കല്പത്തെ പോലെ പ്രധാനം സങ്കല്പിച്ചു എന്ന് പറയുകയാണ്. സങ്കല്പം പ്രധാനത്തിലാണ്, അത് ഗുണമായി പറഞ്ഞിരിക്കുകയാണ്. കസ്മാത്മന കാരണാത് വിഹായ മുഖ്യ ഈക്ഷിതൃത്വം ഔപചാരികം കൽപ്പ്യതേ പറയുന്നു. പറയുന്നു അങ്ങനെയൊക്കെ വളച്ചു കെട്ടിപ്പോണ്ട കാര്യമില്ല. സ ഇച്ഛാഞ്ചക്ര എന്നും മറ്റും പറയുന്നുണ്ട്. എന്താണ് അവൻ പുരുഷൻ സങ്കല്പിച്ചതെന്നാണ്. അപ്പൊ മുഖ്യമായ സങ്കല്പത്തെ വിട്ടിട്ട് പ്രധാനത്തിൽ ഗൗണമായി എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് കൽപ്പിക്കുന്നത്? സംഖ്യന്മാരോട് ചോദിക്കുകയാണ്. അങ്ങനെ നിയമമുണ്ട്. എന്താണ് ഒരിടത്ത് മുഖ്യമായ താല്പര്യത്തെ എടുക്കാവുന്നിടത്ത് ഗൗണ താല്പര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അപ്പോ സൈക്ഷാഞ്ചക്രയെ വ്യക്തമായി പറയുന്നു, പുരുഷൻ തന്നെ സങ്കല്പിച്ചു. എന്തിനാ പ്രധാനത്തെ കൽപ്പിക്കുന്നു? പറയുന്നു തേജ ഐക്ഷത ത ആപം അച്ഛന്ത ഇതിച്ച അചേതനയോ അപ്തേജസോ ചേതനോ ഉപചാര ദർശനം പറയുന്നു. ശ്രുതി തന്നെ പറഞ്ഞു എന്താണ്, ആ തേജസ് സങ്കല്പിച്ചു, ജലം സങ്കല്പിച്ചു, പൃഥ്വി സങ്കല്പിച്ചു എന്നെല്ലാം പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട് അവിടെ. അപ്പൊ ജീവൻ സങ്കല്പിച്ചതുപോലെ അത് സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഗുണപ്രയോഗമാണ്. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നോണ്ടാണ് പറയുന്നത്. ഇവിടെ പ്രധാനമാണ് സങ്കല്പിച്ചത്, കാരണം ജഡം സങ്കല്പിച്ചതായിട്ട് ശ്രുതി പറയുന്നുണ്ട്. ജഡരൂപങ്ങളായ തേജസ്സും ജലവുമെല്ലാം സങ്കല്പിച്ചു എന്ന് പറയുന്നുണ്ട്. ജഡരൂപമായ പ്രധാനത്തിന് സങ്കല്പിക്കാം എന്നാണ്. അതേ അചേതനയോ അപ്തേജസോഹോ ചേതനവത് ഉപചാര ദർശന. അചേതനങ്ങളായിരിക്കുന്ന അപ്തേജസ്സുകൾക്കും ചേതനെ ഇതുപോലെ ഗുണമായി സങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. തസ്മാ സത്കർത്തൃകം വീക്ഷണം ഔപചാരികം. അതുകൊണ്ടെന്താണ് ഈക്ഷണം ഗൗണമായി പറഞ്ഞിരിക്കുകയാണ്. അവിടെ പുരുഷൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൗണമായി പറഞ്ഞിരിക്കുകയാണ്. ഉപചാരപ്രായേ വചന, ഗുണപ്രയോഗങ്ങൾ ഉള്ള ഭാഗത്താണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ധാരാളം ഗുണപ്രയോഗങ്ങളുള്ളത്. എന്താണ് ആ ഗുണപ്രയോഗങ്ങൾ? താപം അക്ഷന്ത തത്തേജ അക്ഷന്ത, ഇതൊക്കെ ഗുണപ്രയോഗങ്ങളാണ്. ചേതനന്റെ സങ്കല്പങ്ങളെ കുറിച്ചല്ല പറയുന്നു, ജഡസങ്കല്പങ്ങളെ കുറിച്ചാണ്. ജഡ സങ്കല്പിച്ചു, അതാണ് ഉപചാരപ്രായം. പ്രായം എന്ന് വെച്ചാൽ അധികം, മലയാളത്തിലെ പ്രായമല്ല. ഗുണം പ്രയോഗങ്ങൾ ധാരാളമുള്ള സ്ഥലത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രധാനം തന്നെയാണ് സങ്കല്പിച്ചത്. അല്ല, സങ്കല്പം എന്നുള്ളൊരു വാക്കുകൊണ്ട് അതവിടെ ഒരു ബ്രഹ്മ സങ്കല്പിച്ചു എന്നൊന്നും എടുക്കണ്ട. ഇത്യവും പ്രാപ്ത ഇതം സൂത്രം ആരംഭ്യത്തെ ആമുഖമായിട്ട് ഇത്രയും വിചാരം ചെയ്തിട്ട് അതിൻ്റെ സിദ്ധാന്തത്തിലേക്ക് ചർച്ച എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം, ആറാമത്തെ സൂത്രം. ഇക്ഷത്തെ അധികരണത്തിലെ അഞ്ചാമത്തെ അധികരണത്തിൽ ആറാമത്തെ സൂത്രം സിദ്ധാന്തത്തെ പറയുന്നു. ഗുണസ്യ ആത്മശബ്ദ ഗുണ ചേത് ന ആത്മശബ്ദ. ഈക്ഷദേഹേ ന അശബ്ദം അവിടെ നിഷേധിച്ചു. ഈക്ഷിച്ചു എന്ന് പറഞ്ഞതോ അല്ല, പ്രധാനമല്ല ഈക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? ശ്രുതി അങ്ങനെ പറയുന്നില്ല. ഇവിടെ പറയുന്ന ശ്രുതി പറയുന്ന കാര്യമാണ് ഗുണശ്ചേത് പ്രധാനം ആണ് ഈക്ഷിച്ചു എന്ന് പറഞ്ഞാലോ, അതങ്ങനെ അത് ജഡമല്ലേ, അത് ഗുണമായി പറഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് സങ്കല്പിച്ചതും സൃഷ്ടിച്ചതും എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിനും സൃഷ്ടി സങ്കല്പത്തിൽ പുരുഷനൊരു കാര്യമില്ല. എന്തുകൊണ്ട്? പുരുഷൻ നിർഗുണനാണ്. നിർഗുണനായിരിക്കുന്ന പുരുഷൻ എങ്ങനെ സൃഷ്ടി സങ്കല്പപൂർവകമായി സൃഷ്ടി ചെയ്യാൻ പറ്റും? സങ്കല്പിച്ചു എന്ന് പറയുന്ന ചേതനധർമ്മത്തെ പറയുന്നു, അത് പ്രകൃതിയുടേതാണ്. പ്രകൃതി എങ്ങനെ സങ്കല്പം പ്രകൃതിയിൽ എങ്ങനെ വരും? അത് ഗുണമാണ്, മുഖ്യ സങ്കല്പം പോലെ പറഞ്ഞിരിക്കുന്നു. അത് ഗുണസങ്കല്പം എങ്ങനെ അവിടെ വരും? കാരണം അത് സാത്വികാംശമുണ്ട്, അതിന്റെ സാത്വിക ഭാവമാണ് ആ സങ്കല്പം. ഇതൊക്കെയാണ് പൂർവക്ഷി പറഞ്ഞത്. ഗുണശ്ചേത് എന്ന് പറയുന്ന താല്പര്യം അതാണ്. പറയുന്നു നാ, അത് ശരിയല്ല. ആത്മശബ്ദ, അവിടെ ആത്മ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ആത്മ എന്ന് പറഞ്ഞെന്താണത്? പ്രധാനമല്ല. ആത്മാ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, പുരുഷൻ തന്നെയാണ്, രണ്ടും രണ്ട് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് പറയ മാത്രമല്ല, പറഞ്ഞ കാര്യത്തെ മനസ്സിൽ ഉറപ്പിക്കുകയും കൂടെ ചെയ്യണം. ആണ് വീണ്ടും മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് തത്വവിചാരത്തിന്റെ സവിശേഷത അതാണ്. കാരണം ബോധിക്കുന്ന കാര്യങ്ങൾക്ക് ദൃഢത വരിക, അതാണ്. തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത അതാണ്. അത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ബോധിക്കുന്നത്? ദൃഢമായിരിക്കും. അത് വിചാരം കൊണ്ടേ സാധ്യമാകും. മനസ്സിന്റെ വൈകാരികമായ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ സാധാരണ പറയാറില്ല, നമ്മളെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മൂഢന്മാരും മൂടികളുമുണ്ട്. നമ്മുടെ മനസ്സൊരുപോലെ ഇരിക്കത്തില്ല, അത് വൈകാരിക ഭാവങ്ങളാണ്. തത്വവിചാരത്തിലൂടെ എത്തിച്ചേരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ദൃഢമാണ്. അപ്പൊ അവിടെ എത്തിക്കണം, അതിനാണ് ഈ ചർച്ച. ഒരുപാട് വൈകാരിക ഭാവത്തിലിരിക്കുന്നവർക്ക് ഒന്നിനെ പിന്തുടർന്ന് പോകാൻ കഴിയാത്തവർക്ക് ഇത് കുറച്ച് പ്രയാസമായിട്ട് അനുഭവപ്പെടും. മനസ്സിങ്ങനെ നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെ ബുദ്ധിക്ക് ഏകതാനത്വം അതില്ലാത്തവർ വിചാരം കുറച്ച് പ്രയാസമായിട്ട് അനുഭവപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ശേഷിയും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കും. പെട്ടെന്ന് മനസ്സിന് ഒലച്ചിട്ട് കിട്ടുന്നവർ പെട്ടെന്ന് അങ്ങ് ഉയർന്നു പോകും, പെട്ടെന്ന് താഴ്ന്നു പോകും. അവർക്ക് ഭക്തിയാണ് നല്ലത്, വൃത്തിയാകുമ്പോൾ ദോഷം ചെയ്യത്തില്ല. അങ്ങനെ ഉയരുന്നും താഴ്ന്നൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഭക്തിയിലുമുണ്ട് ദൃഢമായ ഭാവങ്ങൾ. പക്ഷെ സാധാരണ രീതിയിൽ പറയുകയാണ്, അസാധാരണന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് വികാരങ്ങൾക്ക് വിധേയമാകുന്ന മനസ്സിൽ ഭക്തിയാണ് നല്ലത്. കാരണം കുറച്ച് കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, സന്താപവും സങ്കടവും എല്ലാം ആയിട്ട് മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് വിചാരമാർഗത്തിൽ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് നല്ല മനസ്സിന് ഉറപ്പ് ഉണ്ടായിരിക്കണം. മനസ്സ് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ആത്മവിശ്വാസമുള്ളവർക്ക് വിചാരം, അതില്ലാത്തവർക്ക് ഭക്തി. അതാണോ വിചാരം കൊണ്ടെന്താണോ ഇവിടെ വിചാരം ചെയ്യുന്ന മറ്റ് ലൗകികമായ ലോകകാര്യങ്ങളെ കുറിച്ചൊന്നും അല്ലല്ലോ. അപ്പൊ അവന് വിചാരം ചെയ്യുന്നത്, അത് ഞാനിതിന്റെ ആമുഖമായിട്ട് പറയുകയാണ്. ആത്മവിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ആനക്കാര്യമാണെന്നൊക്കെ വിചാരിക്കും. പറയാൻ പോകുന്ന കാര്യം തന്നെ പറയുന്നു, ആത്മാവ് എന്താണെന്ന് ഇവിടെ പറയും. ഈ സൂത്രത്തിലാണോ? അതെ, ഇവിടെ തന്നെ പറയും. അപ്പോ തന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നു ആത്മവിചാരം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതും എന്താണോ തന്റെ തന്നെ വാസ്തവമായ പരമാർത്ഥമായ രൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെ ചിന്തയ്ക്ക് ഒരു ഐക്യരൂപി ഉണ്ടാവും വിചാരത്തിൽ. അവിടെ മനസ്സിന് സാധാരണ ഉള്ള ആന്തോളനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ ഏറ്റവും ഇറക്കവും ഒന്നും ഉണ്ടാകത്തില്ല. തന്നെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ അവിടെ അതിൽ തന്നെ വിശ്വാസവും ദൃഢമായി വരും. ആത്മബോധം ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നതാണ്. മറിച്ച് അത് ശരിയായ തരത്തിലുള്ള വിചാരമാണെങ്കിൽ അത് എന്താണ് അതിന് ആത്മാഭിമാനമാണെന്നോ ആത്മാഹന്ത എന്നോ ഒന്നും പറയാൻ പാടില്ല. കാരണം അത് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ് അവിടെ അഹന്തയ്ക്ക് നിർത്താനും. മറിച്ച് ആത്മവിശ്വാസം ഉണ്ടാവും, ആത്മീയമായ ദാർഢ്യം അതുണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു ഗുണമാണ്. അവിടെ അത് വികാരപ്രധാനമല്ല, വിചാരപ്രധാനമാണ്. വൈകാരികമായ ഭാവങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രാധാന്യമില്ല ആത്മവിചാരത്തിൽ. അങ്ങനെ അത് ആത്മവിശ്വാസത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. മറിച്ചങ്ങനെയല്ല, ഭക്തി എന്ന് പറയുമ്പോൾ വിശേഷിച്ചു അതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് കുറേക്കൊന്നും മുമ്പോട്ട് പോയാൽ മുക്തിയിലെത്തുന്നത് വരെ എന്താണ് അതിങ്ങനെ ഒരുപാട് ചാഞ്ചല്യമുള്ള മനസ്സിന്റെ ഒരവസ്ഥയിലാണ് അത് പോകുന്നത്. ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസം കുറവായിരിക്കും, ബാഹ്യ ആലംബനങ്ങളായിരിക്കും, ആലംബനങ്ങളായിരിക്കും അവരാശ്രയിക്കുന്നത് കൂടുതലും ഭക്തന്മാർ. അന്തരാത്മാവിനെയല്ല ആശ്രയിക്കുന്നു. കാരണം ഇപ്പൊ ശങ്കരാചാര്യർ പറയും ഭക്തിരാത്മാനുസന്ധാനം, ആ ഭക്തിയെക്കുറിച്ചല്ല പറയുന്നു. സാധാരണ ഭക്തിയിൽ എന്താണ് ബാഹ്യമായ ആലംബനങ്ങളെ ആശ്രയിക്കും. ബാഹ്യമായ ആലംബനങ്ങളെ ആശ്രയിക്കുമ്പോൾ സ്വയം താൻ അശക്തനാണ് എന്ന് തോന്നും. അത് പറയും. ഭക്തിയെക്കുറിച്ച് നിർവചിക്കുന്നിടത്ത് പറയും ചെയ്യും. എവിടെയാണോ ഉത്കർഷത കാണുന്നത്, ആ ഉത്കർഷതയിൽ പ്രണിധാനത്തെ അർപ്പിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം എവിടെയെങ്കിലും ഒരു ഉത്കർഷത കാണണമെങ്കിൽ സ്വയം തന്നിൽ അപകർഷത ആദ്യം കാണണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തനിക്ക് ഉത്കർഷ്ടമായ ഒന്നിനെ കാണാൻ കഴിയുന്നു? അതൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായി വരെ ചില കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്താണോ, പരമാർത്ഥം എന്താണെന്ന് അന്വേഷിക്കുന്നു. അത് ആ പരമാർത്ഥത്തെ തന്നെ തന്നെ അന്വേഷിക്കുന്നു. അപ്പൊ തന്നിലുള്ള പരമാർത്ഥത്തെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ബാഹ്യമായ ഒരു ആലംബനത്തെ അവിടെ ആശ്രയിക്കുന്നു. ഇത് വിചാരമാർഗത്തെ കുറിച്ച് പറയുക. അപ്പൊ അവിടെ മാനസികമായ ദൗർബല്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ആത്മബോധം ഉണ്ടാകുന്നവന് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടിവിടെ പറയും അടുത്ത ഭാഷകാരൻ, ഈ ആത്മചിന്ത ആത്മചിന്തനം എന്ന് പറയുമ്പോൾ അത് അന്യമായ എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു കാര്യമല്ല. നിങ്ങളിവിടെ പ്രധാനം പുരുഷൻ എന്നൊക്കെ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. എന്താണ് ആത്മാവ്, ആത്മചിന്ത എന്നാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. യദുക്തം പ്രധാനം അചേതനം സശബ്ദവാച്യം തസ്മ ഔപചാരിക ഈക്ഷതി. ഇവിടെ പറയുന്നു പ്രധാനം അചേതനമാണ് എന്തിന്. ഇത്തരത്തിലുള്ള ഒരു ചർച്ച പലപ്പോഴും പലർക്കും തോന്നുന്നു ഇതൊക്കെ നിരർത്ഥകമാണ് എന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഒന്നും തന്നെ സാർത്ഥകമായി കാണാത്തവരെ സംബന്ധിച്ച് എല്ലാം നിരർത്ഥകമാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഏത് തരത്തിൽ പ്രയോജനപ്പെടുന്നു ഈ വിചാരങ്ങൾ, എങ്ങനെ അത് സാർത്ഥകമാകുന്നു, അതതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ താല്പര്യങ്ങളിലേക്ക് കടന്നു ചെന്നാലേ മനസ്സിലാവും. അല്ല വെറുതെ വായിച്ചു പഠിച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനമൊന്നും വരത്തില്ല. എത്രയോ പണ്ഡിതന്മാരിതൊക്കെ മനഃപ്പാഠം ചെയ്തിട്ട് സംസാരികളായി ദുഃഖികളായി ജീവിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രവും ഭാഷ്യവും അതിൻ്റെ നാനാ വ്യാഖ്യാനങ്ങളും ഭാമതിയും കൽപ്പതരവും വിവരണവും എല്ലാം മനഃപ്പാഠം ചെയ്ത് വിശേഷിച്ചൊന്നും സംഭവിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്, വിദ്വാൻമാരുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഇതെല്ലാം പഠിച്ചിട്ട് മോശം കിട്ടത്തുമില്ല, പഠിച്ചിട്ട് ആർക്കും ഇതൊരു മോശം കിട്ടിയിട്ടുമില്ല. എന്തുകൊണ്ട്? അതിൻ്റെ താല്പര്യത്തെ സ്വാംശീകരിക്കും, ആ താല്പര്യത്തിൽ എത്തിച്ചേരണം. അപ്പോൾ ആ അവിടേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് ഭാഷ്യത്തിൻ്റെ ശൈലി. അതിൻ്റെ ആന്തരികമായി പോകാതെ ഉപരിപ്ലവമായി പോയി കഴിഞ്ഞാൽ പ്രയോജനമില്ല. പഠിപ്പിക്കാൻ മിടുക്കനായതുകൊണ്ടോ പഠിക്കാൻ സമർത്ഥനായതുകൊണ്ടോ ഇതിന് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. എവിടെയാണോ അതിൻ്റെ താല്പര്യ ഗ്രഹണം സംഭവിക്കുന്നത് അവിടെ ഇത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നു പ്രധാന അചേതനമാണ്, അതാണ് സശബ്ദവാച്യം. സത്തെന്ന് പറയുന്നുണ്ട് അതാണ് തത്തേജോ അസർജത. കാരണം ഇതൊക്കെ ചാന്തോക്യത്തിന്റെ സന്ദർഭം വെച്ചാണ് പറയുന്നത്. തദാത്മാനം അസർജത, അവിടെയൊക്കെ സശബ്ദം കൊണ്ട് പറയുന്നത് പ്രധാനമാണ്. അതിൽ ഗൗണമായി ആണ് ഈക്ഷതി പ്രയോഗിച്ചിരിക്കുന്നത്. ഈക്ഷണം ക്രിയ അപ്തേജസ്വരിവ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയണ ജലം സങ്കല്പിച്ചു, അഗ്നി സങ്കല്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതൊന്നും ശരിയല്ല. കസ്മാത്, എന്താണ് ആത്മശബ്ദ? അവിടെ ഒരു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന പ്രത്യേക ശ്രദ്ധിക്കുന്ന ആത്മാ എന്നാണ്. എവിടെ സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് തുപകർമ്മ്യ തദൈക്ഷത തത്തേജോ അസൃജത. ഛാന്തോക്യത്തിൽ ഇതിജ തേജോപന്നാനാം സൃഷ്ടിം ഉക്ത്വാ തദൈവ പ്രകൃതം സത് ഇക്ഷിതൃ താനുജ തേജോപന്നാനി ദേവത ശബ്ദേന പരാമർശ്യ അഹ സേയം ദേവത അക്ഷത ഹന്ത അഹം ഇമാ തിസ്രോ ദേവത അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരണവാണി ഇതി. അവിടെ വന്നു ആത്മന അനുപ്രവിശ്യ, ആത്മശബ്ദം അവിടെ പ്രയോഗിച്ചു. തത്ര ഇതി പ്രധാനം അചേതനം ഗുണവൃത്തി ഐക്ഷത്തിൽ കൽപ്പിയത തദൈവ പ്രകൃതത്വ അസയ്യം ദൈവത്തെ എത്തി പരാമർശിയത ന തഥാ ദേവത ജീവാത്മ ശബ്ദേന അഭിദത്യാത്. ജീവേന ആത്മന, ആ ശബ്ദങ്ങളെയാണ് ഇവിടെ പ്രധാനമായിട്ട് എടുക്കുന്നത്. എന്താ രണ്ട് ശബ്ദങ്ങളുടെയും പ്രധാനം? ജീവോ ഹി നാമ ചേതന ശരീരാധ്യക്ഷ പ്രാണാന ധാരയിത തത്പ്രസിദ്ധേർ നിർവചന സകഥം അചേതനസ്യ പ്രധാനസ്യ ആത്മാ ഭവേത്. ജീവേന ആത്മന, ഈ രണ്ട് ഭാഗങ്ങളെ എടുത്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആത്മാ ഹി നാമ സ്വരൂപം, ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ധരിക്കേണ്ടത്, ഇവിടെ ഭാഷകാരം വ്യക്തമാകുന്നു. നമ്മൾ മുമ്പ് തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സങ്കല്പത്തിൽ വരുന്ന എന്താണ്? ഒരു സാധനം, ഒരു വസ്തു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നു, പിന്നെ ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിൽ പോകുന്നു, കൂട് വിട്ട് കൂടുമാറുന്ന സാധനം. ചിലർ പറയുന്നത് ഇഹലോകത്തിലും പരലോകത്തിലും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവിനെ സംബന്ധിച്ച് ആത്മാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ശരീരത്തിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വസ്തു, ഒരു പദാർത്ഥമായിട്ടാണ്. അത് താർക്കികന്മാരും മറ്റും അങ്ങനെയാണ് സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ വരുന്നു, അങ്ങനെ ആത്മശബ്ദം കേട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊന്നുള്ള ഭാവനകളിലേക്ക് പോകരുത്. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വിശദീകരിക്കുന്നുണ്ട്, ശ്രുതി തന്നെ പറയും. പക്ഷെ അങ്ങനെ പറയുന്നിടത്തെല്ലാം എന്താണ് നുമ്പ് പറഞ്ഞ ആത്മാ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിന്റെ താല്പര്യത്തെയാണ്. സ്ഥൂലമായി ഉപരിപ്ലവമായി അങ്ങനെ ചില വ്യാഖ്യാനങ്ങളൊക്കെ പറയും. അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പെരുവിരലിന്റെ അത്രയും വലുപ്പമുള്ള ആത്മാവ് എന്നാണോ അർത്ഥം എടുക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഹൃദയസ്ഥനായ പുരുഷനെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗം, അങ്ങനെ ആ ഭാഗത്തിന് അതിന്റെ ഉള്ളിലിരിക്കുന്ന പുരുഷനെന്ന് പറയുമ്പോൾ അത്രയല്ലേ വരത്തുള്ളൂ. ഹൃദയത്തെ കുറിച്ച് പറയും ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പുരുഷൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടിൻ്റെ അകത്ത് കിളി ഇരിക്കുന്നത് പോലെ, കൂട്ടിൽ ഉൾക്കൊള്ളുന്ന കിളിക്കല്ലേ അതിനകത്ത് ഇരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മുഷ്ടിയുടെ വലിപ്പമുള്ള പുരുഷൻ, ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഇത്തരം സങ്കല്പങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ആളെ കൂട്ടുന്ന എത്രയോ പേരുണ്ട്. എന്താണ് ജനത്തിന് ബോധമില്ല. ബോധമില്ലാത്തവൻ്റെ അടുത്ത് ബോധക്കേട് ഉപദേശിച്ചാൽ പ്രയോജനമുള്ളൂ എന്നാണ് ഒരു പക്ഷം, പ്രയോജനവാദികളുടെ പക്ഷം. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആളെ കിട്ടും. അതുകൊണ്ട് ആത്മാ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളിലേക്കൊന്നും പോകരുത്. എന്താണ് ആത്മാ ഹി നാമ സ്വരൂപം? ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നിടത്താണ്. എന്തിന്റെ സ്വരൂപം? ഏതിന്റെ ആത്മാവെന്ന് പറയുന്നോ അതിന്റെ സ്വരൂപം. നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപം. പ്രപഞ്ചത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്നെടുക്കുന്നു. ദേവതയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ ദേവതയുടെ സ്വരൂപം. പശു, പക്ഷി, മനുഷ്യൻ എന്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ സ്വരൂപം എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു. നമ്മൾ എത്രയോ തവണ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് പിന്നെ എന്താണ് ആ സ്വരൂപം? അതതിന്റെ പരമാർത്ഥമായ സ്വരൂപം എന്നെടുക്കുന്നു. അപ്പൊ ഇവിടെ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. സ്വരൂപത്തേന്ന് എടുക്കേണ്ടത് ആ ശബ്ദം പ്രയോഗിച്ചുകൊണ്ട്. നിങ്ങൾ പറയുന്ന സത്വരജ സമൂഹരൂപത്തിലുള്ള പ്രധാനത്തെയോ അല്ലെങ്കിൽ ജീവന്റെ സ്വരൂപം ആത്മാ എന്ന് പറഞ്ഞാൽ ആ ജീവന്റെ സ്വരൂപം എന്നറിയും. ഈ സ്വരൂപം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് സ്വരൂപമായിട്ട് എന്തിനാ മനസ്സിലാക്കും? സ്വരൂപം എന്ന് പറയുന്നുകൊണ്ട് ഏതാണോ ഒന്നിൽ വാസ്തവമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നത്, അതാണ് എന്റെ സ്വരൂപം. സ്വപ്നത്തിന്റെ സ്വരൂപം എന്താണോ, കാരണം സ്വപ്നം വാസ്തവമല്ല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. സ്വപ്നത്തിൽ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം അനുഭവപ്പെട്ട് നാനാ നാമങ്ങളും രൂപങ്ങളും എല്ലാം അനുഭവപ്പെട്ടു. പക്ഷേ എന്നാൽ സ്വപ്നത്തിലൊരു സ്വരൂപമുണ്ടെന്നാണ് സ്വപ്ന ദ്രഷ്ടാവ്. എന്നാണ് സ്വപ്നത്തിന്റെ സ്വരൂപം. എന്തുകൊണ്ട് അതിന് സ്വരൂപം എന്ന് വിളിക്കുന്നു? സ്വപ്നത്തിന് നശിക്കാതിരിക്കുന്നത്, സ്വപ്നം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതിരിക്കുന്നത്, അതാണ് സ്വപ്ന ദ്രഷ്ടാവ്. ജാഗ്രത ദ്രഷ്ടാവായും സുഷുപ്തിയിലും ദ്രഷ്ടാവായും അത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ സ്വരൂപമായിരിക്കുന്നു. അപ്പൊ സർവത്ര അങ്ങനെ സ്ഥിതി ചെയ്യുന്നതെന്തോ അതിനെ എടുക്കും. അതിനാണ് ഭാഷകാരം പറയുന്നത് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപം. അതിലാണ് പറയുന്നത്, അതിനാണ് പറയുന്നത് ചേതനൻ. അവിടെയാണ് പറയുന്നത് സങ്കല്പങ്ങൾ, ചേതനധർമ്മമായ സങ്കല്പങ്ങൾ പ്രകടമാകുന്നു. അത് പ്രധാനമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പമല്ല. പക്ഷെ പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താണോ പ്രധാനം എന്ന നാമരൂപങ്ങളെയല്ല സ്വീകരിക്കേണ്ടത്. അതിന് സ്വരൂപമായിരിക്കുന്ന ചേതനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നല്ലത്. അപ്പൊ ചേതനിലെത്തിച്ചേരും. അതാണ് എന്റെ താല്പര്യം. താല്പര്യത്തെ ഗ്രഹിക്കണമെന്നാണ്. അതിന് ഇവിടെ പറയുന്നു സൂത്രത്തിൽ എന്താ പറഞ്ഞത്? ഗുണശ്ചേതന ആത്മശബ്ദ. ഗുണമായ ശബ്ദങ്ങൾ ധാരാളം പ്രയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഐക്ഷത എന്ന് പ്രയോഗിച്ചത്. പക്ഷേ അവിടെ ഒന്നുകൂടി പ്രയോഗിച്ച ആത്മശബ്ദ. അത് ആത്മശബ്ദം സർവത്ര എന്താണ്, എവിടെ പറഞ്ഞാലും ശരി, അത് പരമാർത്ഥത്തെ കാണിക്കുകയാണ്. അടുത്ത് ഭക്ഷ്യകാരം പറയും സർവാത്മഭാവത്തെ കാണിക്കുകയാണ്. സർവസ്വരൂപമായിരിക്കുന്ന തത്വത്തെയാണ് പറയുന്നത്. അതങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പഠനം കൊണ്ട് എന്താ പ്രയോജനം? ബുദ്ധി കൂടിയുണ്ട് വിശേഷതയൊന്നുമില്ല, അറിവ് കൂടിയുണ്ട് കാര്യമൊന്നുമില്ല, പാണ്ഡിത്യം കൂടിയുണ്ട് വിശേഷിച്ചൊന്നുമില്ല. മറിച്ച് എന്ത് വേണം? അതിനുള്ള പരമാർത്ഥ ബോധം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സദൈവ സൗമ്യതമഗ്ര ആസീത് ക്രമ്യ. നമ്മളത് വിശദമായി ചർച്ച ചെയ്താണ് അവിടെ തുടങ്ങി. എങ്ങനെ സദൈവ സൗമ്യ ഇതം അഗ്ര ആസീ അഗ്രേ, ഇതെല്ലാം ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ്, അത് നമ്മളവിടെ ദൃഷ്ടാന്തത്തിലൂടെ ചർച്ച ചെയ്ത്. ഈ ജാഗ്രത് പ്രപഞ്ചം ഇങ്ങനെ അനുഭവിക്കുന്നതിന് മുമ്പ് എവിടെ നിന്നാണോ ഈ ജാഗ്രതത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്, അവിടെ ഇതൊന്നും കൂടാതെ തന്നെ കേവലമായ സത്ത്, താൻ സത്സ്വരൂപനായി, എന്താണോ ഇതിന്റെ എല്ലാ സ്വരൂപമായിരിക്കുന്ന അതായി, അതുകൊണ്ടാണ് അതിന് ആത്മാ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത്. ജാഗ്രതത്തിലൂടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതിന്റെയൊക്കെ സ്വരൂപമായി, അതാണ് സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവപ്പെട്ടോ അതിന്റെയൊക്കെ സ്വരൂപമായിരുന്നു സ്വപ്ന ദൃഷ്ടാവ്. ജാഗ്രതത്തിൽ എന്തൊക്കെയാണോ അനുഭവപ്പെടുന്നത് അതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നു. അത് സ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മൾ സത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പര്യായമാണ്. സത്തായിരുന്നത് ആ സത്ത് നശിക്കുന്നതായിട്ട് നമുക്ക് അനുഭവമില്ല. നാമരൂപങ്ങളെല്ലാം നശിക്കുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്, പക്ഷെ സത്ത് നശിക്കുന്നില്ല. സത്തിന്റെ അനുസ്യൂതത ഗീതയിൽ ചർച്ച ചെയ്തതാണ്. അതുതന്നെ ഇവിടെയും പറയുന്ന എന്താണ്? സത് ഏവ, ആ സത്ത് തന്നെയാണ്. അതാണ് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ആ സത്ത്, അത് തന്നെയാണ് തത്ത്. തത്വം മസി ചെയ്ത ഗേതോ, ആ സത്തിനെ കുറിച്ചുകൂടെ പറയുന്നു. സത്യവ സംയുതമഗ്ര ആസീ. അപ്പൊ ഇതം എന്ന് പറയുന്നത് സൃഷ്ടമായ പ്രപഞ്ചം, തന്റെ കൺമുമ്പിൽ കാണുന്ന പ്രപഞ്ചം, തനിക്ക് പഞ്ചേന്ദ്രിയം കൊണ്ട് അനുഭവിക്കാനും മനസ്സുകൊണ്ട് ചിന്തിക്കാനും കഴിയുന്നതായ ഇത്. ഇതിങ്ങനെ ഈ അനുഭവപ്പെടുമ്പോഴും എന്താണ്? സത്യവ. ഇവിടെ അനുഭവപ്പെടുന്ന എന്താണ്? സത്താണ്. സ്വത്തെന്ന് പറയുന്ന ഒരിക്കലും ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല, സർവത്ര പ്രപഞ്ചത്തിൽ അനുസ്യൂതമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ സത്ത്. പക്ഷെ ഈ നാമരൂപങ്ങളിൽ നിന്നും വേർതിരിച്ച് നിത്യമായ സത്തയാണ് താനിവിടെ സാക്ഷാത്കരിക്കുന്നതെന്ന് ഒരുവൻ അറിയുന്നില്ല. അവനറിയുന്ന എന്താണ്? പരിച്ഛിന്നമായ നാമരൂപങ്ങളിലുള്ള സത്തയാണ്. നാമരൂപങ്ങളെ താൻ സത്തായി അനുഭവിക്കുന്നു എന്നാണ് ധരിക്കുന്നത്. അങ്ങനെ ആ സത്തിൽ നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നു. ആ സത്തെന്ന് പറയുന്നത് നേരിട്ട് പ്രത്യക്ഷമായി ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ദാ ഇദം സത്ത് എന്നാണ് പറയുന്നത്. ഇദം ദൈ കാണുന്നത് എന്തായിരുന്നു? സത്താണ്. ആ സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു ആണോ പറയുന്നത്? അല്ല, സൃഷ്ടിക്ക് ഐതദാത്മ്യ യുദ്ധം സർവ്വ അവസാനം പറയാം. സൃഷ്ടിക്ക് മുമ്പ് എങ്ങനെയാണോ ഇത് സത്തായിരുന്നു, അതുപോലെ ഈ സൃഷ്ടിയിൽ ഇത് സത്ത് തന്നെയാണ്. കാരണം ആരാണ് ഈ സൃഷ്ടിയെ സത്തായി ഗ്രഹിക്കാത്ത? ഒരാൾക്കും ഗ്രഹിക്കാൻ പറ്റില്ല. ഒരാളുടെ ഉള്ളിൽ ബുദ്ധി ബോധം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അയാൾ ആ ബോധത്തിലൂടെ ഈ പ്രപഞ്ചത്തെ അറിയുന്നുണ്ടെങ്കിൽ, അയാൾ ഈ പ്രപഞ്ചത്തെ സത്തായിട്ടാണ് അറിയുന്നത്. ആ സത്തെന്ന് പറയുന്നതിന്റെ പര്യായമാണ് പറഞ്ഞ എന്താണ്? സ്വരൂപം. അപ്പോൾ പ്രപഞ്ചത്തെ അറിയുന്ന ഒരുവൻ പ്രപഞ്ച സ്വരൂപത്തെ അറിയുന്നു, പ്രപഞ്ചത്തിന്റെ ഉണ്മയെ അറിയുന്നു. അതായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുന്ന പ്രളയം. ഇതാണ് ഇച്ഛാൻ ചക്ര എന്ന് പറഞ്ഞ ആ സ്ഥാനം, തദൈക്ഷത എന്ന് പറഞ്ഞ ആ സ്ഥാനം അവിടെയും ഇവിടെയും ഒന്ന് തന്നെ. അതാണ് അദ്വൈതം. അതിനാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. അല്ലാതെ സൃഷ്ടിക്ക് മുമ്പ് വേറെ, സൃഷ്ടിക്ക് ശേഷം വേറെ എന്നിവിടെ രണ്ടായി തിരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഒരേ ഒരു തത്വമേകവും അദ്വൈതവുമായിരിക്കുന്ന ആ സത്വം തന്നെയാണ് സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്ക് പിമ്പ് എന്നുള്ള ഭാവത്തിലൂടെ പ്രകടമാകുന്നു. അത് പറയുന്നു സദൈവ സൗമ്യതം അഗ്ര ആസീത് ഉപക്രമ്യ എന്ന് തുടങ്ങിയിട്ട് പിന്നെന്താ പറയുന്നത്? തത് ഐക്ഷത, അത് സങ്കല്പിച്ചു. ഏത് തത്? ആ തത്തിനെയാണ് പിന്നെ പറഞ്ഞത് തത്വമസി തത് എന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേകിച്ച് ജീവനെന്നോ ബ്രഹ്മമെന്നോ ഈശ്വരനെന്നോ ഒന്നും പറയുന്നില്ല. തത് പൂർവത്തെ പരാമർശിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമ ശബ്ദമാണ് തത്. അത് എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ പറയുന്നു സംഭവിച്ചു, ജാഗ്രത സംഭവിച്ചു എന്ന് പറയുന്നു. സംഭവം സൃഷ്ടി, അവിടെ സംഭവിക്കാതിരുന്നു, ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് എന്തെങ്കിലും സംഭവിച്ചല്ലോ? ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കാതിരുന്ന എന്താണ്? അത് തത്, സത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതിന് സൃഷ്ടി എന്ന് പറയുന്നു. തത് അക്ഷത. ഈ സംഭവത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവിടെ സങ്കല്പിച്ചു, അവിടെ ചേതനിൽ സങ്കല്പമുണ്ടായി, പ്രപഞ്ച വിഷയമായ ഒരു സങ്കല്പം വന്നു. അതാണ് നമ്മുടെ എല്ലാം ഇവിടെ അനന്തമായ ജീവന്മാര് ജാഗ്ര സ്വപ്ന സുഷുപ്തികൾ എന്ന് പറയുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. പ്രതീക്ഷ സർവത്ര എന്താണ്? ജാഗ്രത എന്ന് പറയുന്ന ആ സൃഷ്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ എന്താണ്? തദൈക്ഷത, സങ്കല്പം വരുന്നു. ഓരോ ജീവന്മാരിലും ഓരോ ശരീര പരിച്ഛിന്നമായിരിക്കുന്ന പശുപക്ഷാദികളിൽ സർവത്ര ആ ജാഗ്രത സങ്കല്പങ്ങൾ വരുന്നു, സൃഷ്ടി അനുഭവപ്പെടുന്നു. അതെല്ലാം പിന്നെ ഇങ്ങനെ സൃഷ്ടി അനുഭവപ്പെടുന്നു. ആ സങ്കല്പം വരുന്നതിന് മുമ്പ് തത് സ്വരൂപത്തിലിരുന്നപ്പോൾ ആർക്കെങ്കിലും സൃഷ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? സൃഷ്ടിയെക്കുറിച്ച് ചർച്ചയുണ്ടോ? വിചാരമുണ്ടോ? പരമാർത്ഥത്തെക്കുറിച്ചുള്ള വിചാരമുണ്ടോ? ഒന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ സത്സ്വരൂപനായിരുന്നു. അതിന്റെ ആ സമഗ്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത് പ്രളയം എന്ന് പറയുന്നത്. ആ പ്രളയം വാസ്തവത്തിൽ ഓരോ ജീവനും സംഭവിക്കുന്നതാണ്. ഒരു ജീവന്റെ പ്രളയം എന്ന് പറയുന്നത് സമഷ്ടി പ്രളയം തന്നെയാണ്. ആ ജീവന്റെ പ്രളയകാലത്ത് ആ ജീവനെ സംബന്ധിച്ചിടത്തോളം തന്നന്യമായി പ്രളയത്തിൽ ഉൾപ്പെടാത്തതായിട്ടൊന്നുമില്ല. സമ്പൂർണ്ണ പ്രപഞ്ചം അവിടെ പ്രളയത്തിലാണ്. അത് പിന്നെ സൗകര്യത്തിന് വേണ്ടി, മനസ്സിലാക്കാൻ സൗകര്യത്തിന് വേണ്ടി വ്യഷ്ടി സമഷ്ടി ഇങ്ങനെയൊക്കെ വേർതിരിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ തന്നിൽ പ്രളയം സംഭവിച്ചപ്പോൾ സമഷ്ടി പ്രളയം അവിടെ സംഭവിച്ചു. കാരണം അവിടെ തന്നന്യമായി പ്രളയം സംഭവിക്കാത്തതായി ഒന്നും തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഉദാഹരണത്തെടുത്ത് പറഞ്ഞു. എന്താണ്? തദ്ഐക്ഷത, ആ സങ്കല്പിച്ച സൃഷ്ടിക്ക് വേണ്ടി ആ സങ്കല്പത്തിൽ നിന്നെന്തുണ്ടായി? തത്തേജോ അസർജത, തേജസ് അവിടെ പ്രകടമായി. ഇതെല്ലാം പറയുന്നത് ആ സൂക്ഷ്മമായ സൃഷ്ടിയെക്കുറിച്ചാണ്. ഈ കാണുന്ന സ്ഥൂലമായ സൃഷ്ടിയെ കുറിച്ചല്ല. മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അതീന്ദ്രിയമായിരിക്കുന്ന ആ സൃഷ്ടി അവിടെ അത് സംഭവിച്ചു. സ്ഥൂലമായ സൃഷ്ടിയെ കുറിച്ച് ഇനി പറയും. ഇത് തേജോ പന്നാനാം തേജസ് അപ്പ് അന്നം പൃഥ്വി, ഇതിന്റെ എല്ലാം സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് തദേവ പ്രകൃതം സത്യക്ഷത്ര താണിജ തേജോ പന്നാനി ദേവതാ ശബ്ദേന പരാമർശ്യ, പിന്നെ ആ സത്തിനെ കുറിച്ച് എന്ന് പറയുന്നു. ഏതൊരുവനാണോ സൂക്ഷ്മമായ സൃഷ്ടി നടത്തിയത് പ്രകൃതം സത് വിക്ഷത്ര, അതാണ് ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രകടനത്തിലെല്ലാം ഗൗണശബ്ദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഗൗണശബ്ദങ്ങളല്ല പ്രയോഗിച്ചിരിക്കുന്നത്, അവിടെ മുഖ്യമായ ശബ്ദം തന്നെയാണ്. തത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവിടെ സത്തിനെയാണ് ഇക്ഷിതാവെന്ന് പറഞ്ഞത്. ഇക്ഷിതാവ് എന്ന് പറയുന്നത് സത്തെന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞു അർത്ഥം ആത്മാ. ആത്മാന്ന് പറഞ്ഞാൽ എന്താണ്, സ്വരൂപം. സൃഷ്ടിയുടെ സ്വരൂപമായിരിക്കുന്ന എന്തോ അത് തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായത്. സൃഷ്ടിയുടെ ആ സ്വരൂപമായിരിക്കുന്ന എന്തോ അതിൽ നിന്നാണ് ഈ സൃഷ്ടി പ്രകടമായത്, അതാണ് സൃഷ്ടിച്ചത് എന്ന് സൃഷ്ടി ഉക്ത്വാ തദേവ പ്രകൃതം സത് ഇക്ഷത്ര താനിജ തേജോ അപന്നാനി, വീണ്ടും ആ സത്തിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് ആ തേജോപന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് എങ്ങനെ ദേവതാശബ്ദേന, ദേവതാശബ്ദം കൊണ്ട് പരാമർശിച്ചിട്ട്. എന്തുകൊണ്ടാണ് ദേവത എന്ന് പറഞ്ഞത് തേജോപന്നങ്ങളെ, ജഡമായിരിക്കുന്ന ഈ വസ്തുക്കളെയൊക്കെ? കാരണം അത് സൃഷ്ടിയിൽപ്പെട്ട ഒന്നിനും തന്നെ സൃഷ്ടികർത്താവിൽ നിന്നുള്ള സ്വാതന്ത്ര്യമില്ല. സൃഷ്ടമായിരിക്കുന്ന എല്ലാം എന്താണോ ചൈതന്യയുക്തമായിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ സൃഷ്ടിയില്ല എന്ന് പറയുന്നു. ഈ ആദിത്യന്റെ പ്രകാശത്തിലിരിക്കുന്ന സർവവസ്തുക്കളും ആദിത്യ പ്രകാശയുക്തമായിട്ടാണ്. ആദിത്യ പ്രകാശത്തിന്റെ ആദിത്യന്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് പ്രകാശത്തെ മാറ്റുക അസാധ്യമായ കാര്യമാണ്. എത്ര സമർത്ഥനായ ഒരുവനും പ്രകാശത്തെ നീക്കാൻ പറ്റത്തില്ല. വസ്തു പ്രകാശത്തിന്റെ മുമ്പിലാണെങ്കിലും വസ്തുവിൽ നിന്ന് പ്രകാശത്തെ നീക്കാൻ ഒരു വഴിയുമില്ല. ഇരുട്ട് വന്നാലും നീക്കുക, അപ്പോൾ വസ്തുവിന് മുമ്പിൽ പ്രകാശത്തിന് മുമ്പിൽ വസ്തുവില്ല. പ്രകാശത്തിന് മുമ്പിൽ വസ്തു ഇരുന്നാൽ അത് പ്രകാശമയമായി അതിനിരിക്കാൻ കഴിയും. അതിന് യാതൊരു മാറ്റവും വരുത്താൻ സംഭവിക്കില്ല. അതുപോലെ സത്കാര്യമാണ് സൃഷ്ടിയെങ്കിൽ അത് സന്മയമായി തന്നെ ഇരിക്കുന്നു. ചേതന എന്തുകൊണ്ടാണ് അതിന്റെ സ്വരൂപവും ചേതനമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞു ദേവതാശബ്ദം കൊണ്ട് പറഞ്ഞു. ഇവിടെ ചേതന സ്വരൂപമല്ലാത്തൊന്നും തന്നെ ഇല്ല. നമ്മൾ ബാഹ്യമായി കാണുന്ന നാമരൂപങ്ങൾ, ആ നാമരൂപങ്ങളിലൂടെ പ്രകടമാകുന്ന സ്ഥൂലമായ വസ്തുക്കൾ, അചേതനം ജഡം എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുക്കൾ, കല്ലും മണ്ണും മരവും അല്ല, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ചിന്മയങ്ങളാണ്, ചേതനായുക്തമാണ്. അതുകൊണ്ട് ഇവിടെ ഏതിനെയും ദേവതാശബ്ദം കൊണ്ട് പറയാം, മണ്ണിനെയും പറയാം, അഗ്നിയെയും പറയാം, ജലത്തെയും പറയാം, അല്ല പൃഥ്വി തത്വം എന്ന് പറയുന്ന തത്വത്തെയും പറയാം, അന്നം എന്നുള്ള പേരുകൊണ്ട് പരാമർശിച്ച സർവസ്ഥൂലങ്ങളെയും പറയാം. എല്ലാം എന്താണ്, ചിന്മയമാണ്, ചിത്ത് വ്യാപിച്ചിരിക്കുന്നവയാണ്. അത് എന്തുകൊണ്ട് വ്യാപിച്ചിരിക്കാന്നെല്ലാം പറഞ്ഞാൽ എന്താണ്, അത് ചിത് സ്വരൂപമാണ്. അതുകൊണ്ടിവിടെ ദേവതാശബ്ദം. കാരണം ദേവത എന്ന് സാധാരണ പറയുമ്പോൾ ചൈതന്യവത്തായ ജീവനെക്കാളും വിശിഷ്ടമായ ചൈതന്യമുള്ള ഒന്നാണ് നമ്മുടെ സങ്കല്പം. പറയുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരു ദേവത ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഇവിടെ പൃഥ്വിയാദികളെല്ലാം ദേവതകളാണ്, എല്ലാം ചൈതന്യമയമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ദേവതാശബ്ദം കൊണ്ട് പറഞ്ഞിട്ട് തുടർത്ത് പറയുന്നു, സ്വയം ദേവത അക്ഷത, ആ ദേവത സങ്കല്പിച്ചു. ഇവിടെ പറയുന്നത് ആ സൂക്ഷ്മമായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യത്തിനും സങ്കല്പമുണ്ടായി. ഏതൊരു സങ്കല്പം കൊണ്ടാണോ ആ സൂക്ഷ്മമായ ഉപാധികൾ ഉണ്ടായത്, പ്രതിയോക്തേജോ വായുക്കളെല്ലാം ഉണ്ടായത്, ആ ചൈതന്യം തന്നെ ആ സൂക്ഷ്മമായ സൃഷ്ടിയെ ഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് വീണ്ടും സങ്കല്പിച്ചു. എന്തിനു വേണ്ടി, സ്ഥൂല സൃഷ്ടിക്ക് വേണ്ടി. അല്ല പറഞ്ഞല്ലോ നിയമമാണ് ഈ പ്രവർത്തനം നടക്കുന്നു. ആദ്യത്തെ സങ്കല്പത്തിൽ നിന്ന് സൂക്ഷ്മ സൃഷ്ടിയുണ്ടായി. അതിനും പറയുന്ന എന്താണ്? തേജോപന്നങ്ങൾ. ആ സൂക്ഷ്മ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും സങ്കല്പിച്ചു. എന്തിനു വേണ്ടി? സ്ഥൂല സൃഷ്ടിക്ക് വേണ്ടി. അതാണ് രണ്ടാമത് പറയുന്നത്, സ്വയം ദേവത ഐഷത. അവിടെ സങ്കല്പമുണ്ടായി. എന്താണ്? അഹം ഇമാം തിസ്രോ ദേവതാഹ, ഞാനിതാ ഈ മൂന്ന് ദേവതകളെയും സ്ഥൂലഭൂതങ്ങളെയും അനേന ജീവേനാത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരണവാണി. സ്ഥൂലം പ്രകടമായത് സൂക്ഷ്മത്തിൽ നിന്നാണ്. സൂക്ഷ്മം പ്രകടമായതെങ്ങനെ? ചൈതന്യത്തിലാണ്. അതും എങ്ങനെ? ഉള്ള ചൈതന്യം ആ സൂക്ഷ്മത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യം. സൂക്ഷ്മം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈതന്യം അതിനോട് താതാത്മ്യപ്പെടുകയാണ്. പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിക്ക് അറിവിന് വിഷയമാകുക എന്നുള്ളതാണ്. സുഷുപ്തിയിൽ ഒന്നും തന്നെ സുഷുപ്തിക്ക് ആ അറിവിന് സുഷുപ്തിയിൽ ഒന്നും തന്നെ വിഷയമായില്ല, ഒന്നും പ്രകടമായി. സ്വപ്നത്തിൽ പറയുന്നു പലതും പ്രകടമായി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചൈതന്യത്തിന് അത് വിഷയമാകുക ചെയ്യുന്നു. ചൈതന്യത്തിന് വിഷയമായില്ലെങ്കിൽ സുഷുപ്തി പോലായിപ്പോ. ചൈതന്യത്തിന് വിഷയമാകുന്നതോ ചൈതന്യം അതിനോട് താതാത്മ്യത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ടതെല്ലാം എന്തായി? ചൈതന്യ സ്വരൂപമായി. ഏതിനോടാണോ ചൈതന്യം താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നത് അതെല്ലാം എന്താണ്? ചൈതന്യ സ്വരൂപമായി. എന്തുമാണ് അതിന്റെ സ്വരൂപമായിരിക്കുന്നത്? അതിന്റെ ആത്മാവായിരിക്കുന്ന എന്തോ അതിനെയാണ് ചൈതന്യം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സ്വയം ദൈവത അക്ഷത, അത് സങ്കല്പിച്ചു. ആ സൂക്ഷ്മോപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം സങ്കല്പിച്ച് എന്താണ് പന്ത ഇനി ഇപ്പോ? ഇതുവരെ സങ്കല്പ സൂക്ഷ്മത്തെ ആശ്രയിച്ചായിരുന്നു. ഇനി അഹം ചൈതന്യം പറയുന്നു, ഇനി ഞാനിത് സൃഷ്ടിക്കാൻ പോവുകയാണ്. അഹം എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ സ്ഫുരണമാണ്. അല്ല, നമ്മൾ സാധാരണ ധരിക്കുന്ന പോലെ അഹം എന്ന് പറഞ്ഞാൽ അഹന്തയൊന്നുമല്ല. അതുകൊണ്ട് അഹം എന്ന് പറയുന്നത് അഹന്തയ്ക്ക് അങ്ങനെ ഒരു ഭാവമുണ്ട്. പക്ഷെ ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തരികമായിരിക്കുന്ന ചൈതന്യ സ്ഫുരണം, അതിന് ജഡവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ആ പരമാർത്ഥ ബോധത്തിൽ ഒരാൾ അഹം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് അഹന്തയെ കുറിക്കുന്ന ഒന്നല്ല. തത്വജ്ഞൻ അദ്വൈത തത്വത്തെ അറിയുന്നവൻ അഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവന് അഹന്തയെ കുറിക്കുന്നതല്ല. അതിനുവേണ്ടി അവന് വേറെ വാക്ക് മാറ്റി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അഹത്തിന് പകരം കാരണം അഹമെന്ന് പറഞ്ഞ് അഹന്തയായി പോകുന്നു. മറിച്ച് എന്താണ് അഹമെന്ന് പറയുന്നത്? കേവലമായ ചൈതന്യത്തിന്റെ സ്ഫുരണമാണ്, സ്വരൂപത്തിന്റെ സ്ഫുരണമാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ആ സ്വരൂപ സ്ഫുരണത്തിൽ വന്ന സങ്കല്പമാണ്. എന്താണ്? തിസ്രോ ദേവതാഹ, ഈ ദേവതകളെ പൃഥ്വി തേജസ് ജലം ഇവയെ സ്ഥൂല അനേന ജീവേനാത്മന അനുപ്രവിശ്യ ജീവാത്മരൂപത്തിൽ അനുപ്രവേശിച്ചിട്ട് ജീവഭാവ അതിനോട് താതാമ്യപ്പെട്ടിട്ട് എന്താണ് തന്നിലൂടെ ആ ഭാവങ്ങളെ പ്രകടമാക്കിയിട്ട് അതിൻ്റെ സത്യമായിരിക്കുന്ന അതിൻ്റെ സ്വരൂപമായിരിക്കുന്ന തന്നിലൂടെ അതിനെ പ്രകടമാക്കിയിട്ട് എന്നർത്ഥം അനുപ്രവേശം ചെയ്യുക എന്ന് പറയുന്നതാണ്. ആദ്യം ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു വെച്ച് അതിലേക്ക് കടന്നു കയറുകയല്ല ചെയ്യുന്നു, മറിച്ച് എന്താണ് ചൈതന്യത്തിലൂടെ അതിനെ അഭിവ്യക്തമാക്കുക പ്രകടമാക്കുക ചെയ്യുന്നു. എങ്ങനെയാണോ മുമ്പ് സൂക്ഷ്മ ചൈതന്യത്തിലൂടെ അഭിവ്യക്തമായത്, ഇന്നും സൂക്ഷ്മത്തെ അന്വേഷിക്കുന്ന ഒരുവൻ എന്താണ് സൂക്ഷ്മം ചൈതന്യത്തിലൂടെ അഭിവ്യക്തമാകും. അതുപോലെ സ്ഥൂലമായതും ആ ചൈതന്യത്തിലൂടെ തന്നെ അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. നമ്മൾ പറയുന്നത് എന്താണ്? വ്യാകരവാണി ദേവദാനേന ജീവേനാത്മന അനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി. നാമരൂപങ്ങൾ അവിടെ പ്രകടമാക്കുന്നു. ചൈതന്യത്തിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നു. നാമരൂപങ്ങൾ എന്തിലാണോ പ്രകടമായിരിക്കുന്നത് അതാണ് അതിന്റെ ആത്മാ, അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അതാണ് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അതാണ് അതുകൊണ്ട് ആത്മാ എന്ന് പറയുന്നത്. അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. Mm-hmm.